ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം അഞ്ചാം അധികരണം അഞ്ചാം സൂത്രം ഭാഷ്യം അഭിജന അസാക്ഷിക സത്വവ്രതർ ജാനാതിന അഭിധീയത്തെ നചേതനസ്യ പ്രധാനസ്യ അസാക്ഷിത്വമസ്തി. ഇവിടെ സൈക്ഷാൻ ചക്രേ തദൈക്ഷത, ഇവിടെ എല്ലാം ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. സംഖ്യന്മാർ പറയുന്ന എന്താണ്? പ്രധാനത്തിന്റെ ജ്ഞാനമെന്നാണ്. എന്തുകൊണ്ട്? പ്രധാനം സത്വരജസ്തമോരൂപത്തിലുള്ളതാണ്. അതിൽ സത്വം, സത്വത്തിന്റെ വൃദ്ധി, അതനുസരിച്ച് ജ്ഞാനത്തിനും വൃദ്ധി ഉണ്ടാകും. സത്വ സഞ്ജായതേ ജ്ഞാനം ഗീതയിലും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ സൃഷ്ടിയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ടായത് പ്രകൃതി തന്നെയാണ് എന്നോ. പക്ഷെ അതേസമയം അവർ പറയുന്നതാണ് പ്രധാനം ജഡമാണ് എന്നും പറയുന്നു. ഇത് രണ്ടും കൂടി പൊരുത്തപ്പെടത്തില്ല. എന്തുകൊണ്ട്? അഭിജന അസാക്ഷിക സത്വവൃത്തി ചൈതന്യ സാന്നിധ്യം കൂടാതെയുള്ള അന്ധകരണത്തിൽ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ സാന്നിധ്യമാണ്. ഇവിടെ പ്രകൃതി, അതും സൃഷ്ടിക്ക് ശേഷമുള്ള പ്രകൃതിയെ കുറിച്ചല്ല പറയുന്നത്, പ്രളയകാലത്തുള്ള പ്രകൃതിയെ കുറിച്ചാണ്. അവിടെ ഒരു ചൈതന്യം അതിന്റെ സാന്നിധ്യത്തിലില്ലാതെ എങ്ങനെ സങ്കല്പം ഉണ്ടാകും? ചൈതന്യ സാന്നിധ്യത്തിൽ വന്നാലോ ആ സത്വവൃത്തി സ്വയം ചൈതന്യമയമായി തീരണം. ഒന്ന് സത്വഗുണം ചൈതന്യമയമായി തീരുന്നു, അതിൽ നിന്ന് വരുന്ന സത്വവൃത്തി അതായിരിക്കും സങ്കല്പം. കേവലമായ ജഡമായിരിക്കുന്ന പ്രകൃതിയിൽ സങ്കല്പം എന്ന് പറയുന്നൊന്നും ഉണ്ടാകത്തില്ല. ചൈതന്യ സാന്നിധ്യം ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ അതിൽ ഞാൻ ദർശിച്ചു, സങ്കല്പിച്ചു, അറിഞ്ഞു എന്നെല്ലാം പറയുന്ന ആ ഭാഗം ജഡത്തിൻ്റെതല്ല, മറിച്ച് ചൈതന്യത്തിൻ്റെതാണ്. കാരണം കേവല ജഡം എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, കേവല ജഡം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഇല്ല. അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് അറിവ് എന്ന് പറയുന്ന ഒരു അംശം ഉണ്ടാകത്തില്ല. രണ്ടു തരത്തിൽ എന്താണോ അറിവ്, ആ പ്രകൃതിയോട് കൂടിച്ചേർന്നു അങ്ങനെ പറയും. അല്ലെങ്കിൽ പറയും എന്താണോ അറിവ്, ആ പ്രകൃതിയിലൂടെ പ്രകാശിക്കുന്നു, പ്രകടമാകുന്നു. രണ്ടു തരത്തിലായാലും ശരി, അവിടെ ആ സാത്വിക പ്രകൃതിയിൽ പ്രകടമാകുന്ന ആ ചൈതന്യത്തെയാണ് ഞാൻ അറിയുന്നു, ഞാൻ അറിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ പരാമർശിക്കുന്നത്. അത് ചൈതന്യമാണല്ല, ജഡമല്ല എന്നർത്ഥം. അപ്പോൾ ഈ ക്ഷണം ചൈതന്യത്തിലേ വരും. അപ്പോൾ പ്രകൃതിയിലൂടെ പ്രകാശിച്ച ആ ദർശനം, അറിവ്, അതിൻ്റെ ഉറവിടം എവിടെയാ? തേടിപ്പോയ എത്തിച്ചേരുന്ന പുരുഷനിലാണ്, അല്ല പ്രകൃതിയിലല്ല. ചിസ്വരൂപനായിരിക്കുന്ന പുരുഷൻ ആ പുരുഷന്റെ ചൈതന്യത്തെ പ്രകൃതി പ്രതിബിംബ രൂപത്തിലോ മറ്റേതെങ്കിലും തരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ ബോധം ഉണ്ടാകുന്നു. അദ്വൈതിക്ക് സമ്മതമായ കാര്യമാണ്. അദ്വൈതി പറയുന്ന താതാത്മ്യ അധ്യാസം, ബുദ്ധി താതാത്മ്യം കൊണ്ട് ബോധം എന്ന് പറയുന്നു. ബുദ്ധി എന്ന് പറയുന്നത് സംഖ്യന്മാർ പറയുന്ന പോലെ തന്നെ പറയുന്നു, അത് തന്മാത്രകളിൽ നിന്നുണ്ടായതാണ്, ജഡമായ വസ്തുവാണ്. പക്ഷെ അതിൻ്റെ ജഡത്വം എന്ന് പറയുന്ന ഒരു കൽപ്പന മാത്രമാണ്. എന്തുകൊണ്ട്? ഇതെല്ലാം എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് പുരുഷ സാന്നിധ്യത്തിലാണ്. പുരുഷ സാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിന് ചൈതന്യമയമല്ലാത്തൊരവസ്ഥയില്ല. പ്രകാശത്തിൻ്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുമ്പം പുസ്തകം പ്രകാശമയമായേ ഇരിക്കാൻ പറ്റൂ, അല്ലാതെ അതിന് അന്ധകാര രൂപത്തിലിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടത് പ്രകാശ സാന്നിധ്യത്തിലാണ്. പുരുഷ ചൈതന്യം എന്ന് പറയുന്നത് നിത്യമാണ്, ആഗന്തുകമല്ല, വന്നു പോകുന്നതും വന്നുചേരുന്നതുമല്ല. നിത്യ ചൈതന്യ സാന്നിധ്യത്തിൽ ജഡമെന്ന് പറയുന്ന ഒന്നില്ല. ജഡമെന്നുള്ള അതിനെ വെറും ഒരു സങ്കല്പം മാത്രമാണ്. എന്തുകൊണ്ട്? അത് ചൈതന്യവത്തായി ഇരിക്കും. സൂര്യന്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടി അതിന് പ്രതിബിംബത്തോട് കൂടി ഇരിക്കാൻ പറ്റും, പ്രതിബിംബമില്ലാതെ ഇരിക്കാൻ കഴിയില്ല. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അതുകൊണ്ട് എന്താണ് അഭിച്ച നാസാക്ഷിക സത്വവൃത്തർ ജ്ഞാനാദിന അഭിധീയതയെ അക്ഷത ദർശിച്ചു എന്നും മറ്റും ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം പറയുന്നത് എന്താണോ ചൈതന്യയുക്തമായ ചിത്തവൃത്തിയെക്കുറിച്ചാണ്. അതാണ് ചൈതന്യമാണ് സങ്കല്പം, ജഡമല്ല എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ചൈതന്യസ്യ പ്രധാനസ്യ സാക്ഷിത്വം അസ്തി, അവിടെ എന്താ സാക്ഷിയായിരിക്കുന്നത്? എന്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ പ്രധാനം പ്രകൃതി ഒന്നിന് സ്വയം അതിന് സാക്ഷിയാകാൻ പറ്റത്തില്ല. ഞാൻ എന്റെ സാക്ഷി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ സാക്ഷിയാകുന്നത് എനിക്ക് സാക്ഷ്യമായ, സാക്ഷിയായിരിക്കുന്ന എനിക്ക് വിഷയമായിരിക്കുന്ന മറ്റെന്തെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടായിരിക്കും, മറ്റൊന്നിനു വേണ്ടിയായിരിക്കും. സാക്ഷിഭാവം വരുന്നിടത്ത് സാക്ഷ്യഭാവവും വരും. സാക്ഷിയാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് സാക്ഷി. ഇവിടെ കേവല പ്രധാനമാണ് അവിടെ സങ്കല്പിച്ചതെങ്കിൽ ആരവിടെ സാക്ഷിയായിരുന്നത്? ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണ് അവിടെ ആ സങ്കല്പം ഉദയം ചെയ്തത്? സംഘന്മാർ പറയുന്നത് ജഡപ്രകൃതി എന്ന്. അതിനൊരിക്കലും അതിന്റെ സാക്ഷിയാകാൻ പറ്റത്തില്ല. അപ്പോൾ പ്രധാനത്തിന് സാക്ഷിയായി മറ്റൊന്ന് വേണം പുരുഷൻ. അന്നച്ച അചേതനസ്യ പ്രധാനസ്യ സാക്ഷിത്വം അസ്തി. ജഡമായിരിക്കുന്ന സംഖ്യസിദ്ധാന്തം അനുസരിച്ച് പറയുന്നു, പ്രധാനത്തിന് സാക്ഷിത്വമില്ല. തസ്മാത് അനുപന്നം പ്രധാനസ്യ സർവജ്ഞത്വം. അതുകൊണ്ടെന്താണ് പ്രധാനം സർവജ്ഞനാണെന്ന് നിങ്ങൾ പറയുന്നത്? അത് യുക്തമല്ല. നേരത്തെ പറഞ്ഞല്ലോ, യോഗികൾക്ക് സർവജ്ഞത്വം ഉണ്ടെന്നോ, യോഗശാസ്ത്ര പ്രസിദ്ധമായ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ സാധനങ്ങളെ കുറിച്ച് പറയുന്നു, ആ സാധനങ്ങളിലൂടെ ഉണ്ടാകുന്ന അലൗകികമായ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. യോഗിനാന്ത ചേതനത്വം ചേതനത്വ സത്വോത്കർഷ നിമിത്തം സർവജ്ഞത്വം ഉദാഹരണം, അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് യോഗിനാന്തു ചേതനത്വ സത്വോത്കർഷ നിമിത്തം സർവജ്ഞത്വപന്നം നിത്യാനുദാഹരണം. യോഗികൾക്ക് എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? സ്വയം ചേതനന്മാരാണ്, പുരുഷനാണ് യോഗി, ചേതനസ്വരൂപനാണ്. അതുകൊണ്ട് ശുദ്ധ സത്വത്തിൽ, അന്ധകരണത്തിൽ ശുദ്ധ സത്വത്തിന്റെ ഉത്കർഷം വരുമ്പോൾ അവിടെ സർവജ്ഞത്വം സംഭവിക്കാം. യോഗികളിൽ സംഭവിക്കും, അവർക്ക് ഭൂത ഭാവി ജ്ഞാനം ഉണ്ടാകുന്നു, സൂക്ഷ്മ സ്ഥൂല വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അതൊക്കെ യോഗശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള, അത് പ്രധാനത്തിന്റെ മഹത്വമല്ല, യോഗിയുടെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തിന്റെ മഹത്വമാണ്. അവിടെ സത്വഗുണം അതിന് സഹായിക്കുന്നു എന്നേയാണ്. യോഗിനാന്ത ചേതനത്വ സത്വോത്കർഷ നിമിത്തം, സത്വോത്കർഷം കൊണ്ട് സർവജ്ഞത്വം ഉപന്നം, അത് യുക്തം തന്നെയാണ്. അതുകൊണ്ട് അത് ഇവിടെ പറയരുത്. യോഗികളെ നിങ്ങൾ ആരായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ജഡപ്രധാനമായിട്ടാണോ? അല്ല, അത് പുരുഷനാണ് യോഗി, ചൈതന്യം കൊണ്ട് അവിടെ സർവജ്ഞത്വം വരും എന്നർത്ഥം. അതുകൊണ്ട് ഒരു ചൈതന്യ സാമീപ്യം, ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ എല്ലാം ചൈതന്യവത്തായിത്തീരുന്നു, ജഡം ചൈതന്യവത്തായിത്തീരുന്നു. ആ ചൈതന്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള യോഗ്യത അനുസരിച്ച് അതിൽ ജ്ഞാനത്തിന്റെ അളവിലും വ്യത്യാസം വരും, ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിലും വ്യത്യാസം വരും. ദർപ്പണത്തിന്റെ സ്വച്ഛത അനുസരിച്ച് പ്രതിബിംബത്തിൽ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉറവിടം ദർപ്പണമല്ല, പ്രകാശം തന്നെയാണ്, ബിംബം തന്നെയാണ് പ്രതിബിംബത്തിന്റെ ഉറവിടം. അതുപോലെ ഇവിടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അധപുന സാക്ഷി നിമിത്തം ഈക്ഷിതൃത്വം പ്രധാനസ്യ കൽപ്യത യഥാഗ്നി നിമിത്തം അയപ്പിണ്ടാതെ ദദൃത്വം. അയോദഹതി എന്ന് പറയുന്നിടത്ത്, ഇരുമ്പ് പൊള്ളിച്ചു എന്ന് പറയുന്നിടത്ത് എന്താണോ, ഇരുമ്പല്ല പൊള്ളിക്കുന്നതിനുള്ള അഗ്നിയാണ്. പക്ഷെ അങ്ങനെ പറയാറുണ്ട് ഗുണപ്രയോഗം. ഇരുമ്പ് പൊള്ളിച്ചു എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇരുമ്പിന് പൊള്ളിക്കാനുള്ള ശേഷിയില്ല, അഗ്നിക്കേ ഉള്ളൂ. പക്ഷെ ഇരുമ്പ് ചുട്ടു പഴുത്തതുകൊണ്ട് പറയുന്നു. അതുപോലെ ഇവിടെ നിങ്ങളൊരു സാക്ഷിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ചൈതന്യ സ്വരൂപനായ ഒരു പുരുഷനെ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സാക്ഷി എന്ന് പറയുന്നത് പുരുഷനോ, ആ പുരുഷൻ നിമിത്തമായിട്ടാണ് ഇവിടെ സങ്കല്പം ഉണ്ടാകുന്നത്. ആ സങ്കല്പത്തിന് പ്രകൃതി സഹായിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. സത്വഗുണത്തെ പ്രദാനം ചെയ്തുകൊണ്ട് പ്രകൃതിയുടെ സഹായം ഇവിടെ ഉണ്ടായി. പക്ഷേ ആ സങ്കല്പം ചൈതന്യ സ്വരൂപമായതുകൊണ്ട് അത് പുരുഷന്റെ ധർമ്മമാണ്. ഈ ക്ഷണം കൃഷ്ണന്റേതാണ്, പ്രകൃതിയുടേതെന്ന്, ഇവിടെ ബ്രഹ്മത്തിൻ്റെതാണെന്ന് പറഞ്ഞു. അത് പുരുഷനെന്ന് പറയും, അദ്വൈതി പറയുന്നു ബ്രഹ്മം എന്ന് പറയുന്നു. തഥാസതി എന്നിമിത്തം വീക്ഷിതൃത്വം പ്രധാനസ്യ തദൈവ സർവജ്ഞ മുഖ്യം ബ്രഹ്മ ജഗത കാരണം ഇതി യുക്തം. അതുകൊണ്ട് യുക്തയുക്തമായി സ്വീകരിക്കും. എന്നിമിത്ത ഈക്ഷിതൃത്വം പ്രധാനസ്ഥ, ഏതൊന്ന് നിമിത്തമായിട്ടാണോ പ്രധാനത്തിൽ ഈക്ഷിതൃത്വത്തെ നിങ്ങൾ പറയുന്നത്, പ്രധാനം സങ്കല്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നത്, അതെന്താണ്? തദൈവ സർവജ്ഞം മുഖ്യം ബ്രഹ്മ, സർവജ്ഞനായിരിക്കുന്ന സർവവിഷയത്തെയും പ്രകാശിപ്പിക്കുന്നതായ ആരവ് മുഖ്യമായ ബ്രഹ്മ, അതാണ് ജഗത്തിന് കാരണം. ആ സർവജ്ഞനായിരിക്കുന്ന, സർവജ്ഞസ്വരൂപമായിരിക്കുന്ന, ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മം, അത് പ്രകടമാക്കുന്നതാണ് ഈ പ്രപഞ്ചത്തെ. അതിൽ പ്രകടമാകുന്നതാണ് പ്രപഞ്ചം എന്ന് സ്വീകരിക്കുക എന്നാണ് അദ്വൈതി പറയുന്നു. യത് പുനരുക്തം ബ്രഹ്മണോവിന മുഖ്യ സർവജ്ഞത്വ ഉപബോധ നിത്യജ്ഞാനക്രിയത്വ ജ്ഞാനക്രിയാം പ്രതി സ്വാതന്ത്ര്യ അസംഭവ. നേരത്തെ പൂർവക്ഷി പറഞ്ഞു, അങ്ങനെ പ്രകൃതിയെ സർവജ്ഞയായി സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ ബ്രഹ്മത്തെ അതിന് കഴിയത്തില്ല. അതെങ്ങനെ പറ്റും? കാരണം ബ്രഹ്മത്തിൽ നിത്യമായി ജ്ഞാനം ഉണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിത്യമായ ഒന്നിൻ്റെ സൃഷ്ടിയിലോ സ്ഥിതിയിലോ സംഹാരത്തിലോ മറ്റാർക്കും അതിൽ കയ്യില്ല, ആർക്കും അതിൽ സ്വാധീനിക്കാൻ പറ്റത്തില്ല. നിത്യമാണ്, അനുപത്തി സ്ഥിതി നാശങ്ങളില്ല. അപ്പൊ നിത്യജ്ഞാനമുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റില്ല, തദൈക്ഷത, അത് സങ്കല്പിച്ചു എന്നുവെച്ചാൽ സങ്കല്പിച്ചു എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ ആരംഭത്തെക്കുറിച്ച് പറയുകയാണ്. ജ്ഞാനം നിത്യമാണെങ്കിൽ പിന്നെ എങ്ങനെ സങ്കല്പിച്ച് ജ്ഞാനത്തെ തുടങ്ങാൻ കഴിയുന്നത്? പറയേണ്ട ഒരു അനാദി അനന്തമായ ജ്ഞാനം. അപ്പോൾ ഈ പ്രപഞ്ച വിഷയമായിട്ടുള്ള സങ്കല്പം ജ്ഞാനം എങ്ങനെ ഉണ്ടാകും എന്നുവെച്ചാൽ ആ സങ്കല്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാകുന്നു. എനിക്കിപ്പോൾ സങ്കല്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്തുകൊണ്ട്? അവിടെ ആ ജ്ഞാനം എന്ന് പറയുന്നത് എൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ആ ജ്ഞാനത്തിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, സങ്കല്പിക്കാം, സങ്കല്പിക്കാതിരിക്കാം, മറിച്ച് സങ്കല്പിക്കാം, എല്ലാം. പക്ഷേ അത് നിത്യജ്ഞാനമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം കിട്ടത്തില്ല. യത് പുനരുക്തം ബ്രഹ്മണോ പിന്നെ മുഖ്യ സർവജ്ഞത്വ ബോധ്യത നിത്യജ്ഞാനക്രിയാത്തെ നിത്യജ്ഞാനവാൻ ഈശ്വരൻ. അത് ശരിക്കും അത് പറയുന്നത് തർക്കികന്മാരാണ്. നിത്യജ്ഞാനവാൻ ഈശ്വര, ഈശ്വരൻ നിത്യജ്ഞാനത്തോടുകൂടിയവനാണെന്ന് പറയുന്നു. അദ്വൈതം പറയുന്നതാണ് ബ്രഹ്മത്തിന്റെ ജ്ഞാനം നിത്യമാണ്. പക്ഷെ അത് അദ്വൈതം പറയുന്നതിന് വ്യത്യാസമുണ്ട്. നിത്യമായ ജ്ഞാനസ്വരൂപനാണെന്നാണ്. അപ്പോൾ അങ്ങനെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനക്രിയ സ്വാതന്ത്ര്യ അസംഭവം, ജ്ഞാനക്രിയയെ സംബന്ധിച്ചൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. തന്റെ ഇഷ്ടം പോലെ സങ്കല്പിക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴും അതവിടെ ഉണ്ട്. സൂര്യൻ ആർക്കെങ്കിലും ജ്വലിപ്പിക്കാൻ പറ്റുക? അതെപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഉച്ചത്തെ വീണ്ടും അതിനെ സംബന്ധിച്ചുള്ള വിചാരം മുമ്പ് പറഞ്ഞതാണ്. അവിടെ പൂർവക്ഷം പറഞ്ഞു, ഇവിടെ സമാനം പറയുന്നു. വീണ്ടും പൂർവക്ഷം സമാധാനം ഈ രീതി പോവുകയാണ്. എന്നുവെച്ചാൽ ഏതൊരു തത്വത്തെയാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ തത്വത്തെ ബോധിപ്പിച്ചാൽ പോരാ, ബോധിച്ചാൽ പോരാ സ്വയം, മറിച്ചത് വികല്പരഹിതമായി അതിനെ ബോധിക്കും. അപ്പോൾ അതിൽ സംഭവിക്കാവുന്ന വികല്പങ്ങളെ നിരാകരിക്കും. അതുകൊണ്ടാണ് പൂർവക്ഷം സിദ്ധാന്തം, പൂർവക്ഷം സിദ്ധാന്തം ഇങ്ങനെ അവസാനമില്ലാതെ പോകുന്നു. അല്ലെങ്കിൽ എന്താ കുഴപ്പം? തകരാറെന്താ? ഒരാൾ ഉപദേശിച്ചു, അയാൾ ഗ്രഹിച്ചു. ശരിയായ വിചാരം അവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ദോഷം വരും. എന്താണ് ഇതിന്റെ ഫലം? തത്വജ്ഞാനം, സമ്യക് ജ്ഞാനം എന്ന് പറയുന്നു. ആ സമ്യക് ജ്ഞാനം കൊണ്ട് എന്താ ഫലമായിട്ട് പറയുന്നു? നിർവൃത്തി എന്ന് തന്നെ പറയുന്നു. കൃതകൃത്യത എന്നൊക്കെ പറയുന്ന ഒരേ അർത്ഥം തന്നെ. അജ്ഞാനം കൊണ്ടൊരുവനിൽ സംഭവിക്കേണ്ട ആത്യന്തികമായിട്ടതാണ്. പക്ഷെ ആ ജ്ഞാനം ശരിയായ വിചാരം ചെയ്ത് ശുദ്ധമായ, വ്യക്തമായ, ദൃഢമായ ജ്ഞാനമല്ലെങ്കിൽ ഒരാൾക്ക് നിർവൃത്തി സംഭവിക്കാം. അങ്ങനെ അല്ലെങ്കിലും ഉദാഹരണം, ഒരാളോട് പറയുകയാണ്, നീ ബ്രഹ്മമാണ്. അതെന്താ ബ്രഹ്മം? ബ്രഹ്മം എന്ന് വെച്ചാൽ അത് നിത്യശുദ്ധമുക്തമാണ്, ആനന്ദരൂപമാണ്. ഈ പറയുന്ന ആളിനോടുള്ള ശ്രദ്ധ കൊണ്ടോ താൻ ഗ്രഹിച്ചതിലുള്ള എന്തെങ്കിലും വികല്പം കൊണ്ടോ അയാളതങ്ങ് അംഗീകരിക്കുന്നു, ശരി ഞാൻ നിത്യശുദ്ധ മുക്തനാണ്. ഒരു കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നതിന് പലപ്പോഴും ആ കാര്യത്തിന്റെ വസ്തുസ്ഥിതി നോക്കിയിട്ടല്ല. പലപ്പോഴും ആര് പറയുന്നു, എങ്ങനെ പറയുന്നു, എന്തിനു വേണ്ടി പറയുന്നു, അതെല്ലാം ചിന്തിച്ചിട്ടൂടെയാണ്. പറഞ്ഞയാൾ കേമാണെങ്കിൽ ശരി, പറഞ്ഞ നമ്മൾ അംഗീകരിക്കും. പറഞ്ഞ ആളിനെ കുറിച്ച് സംശയം വരികയാണെങ്കിൽ, പറഞ്ഞ് ശരിയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. പറഞ്ഞ ആളിനെ കുറിച്ച് മതിപ്പില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ പറഞ്ഞ കാര്യത്തെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. പറയുന്നത് ശരിയായിരിക്കും, സത്യമായിരിക്കും പറയുന്നു. പക്ഷെ നമുക്ക് ആ വ്യക്തിയെ കുറിച്ചൊരു മതിപ്പില്ല മനസ്സ്, നമ്മുടെ മനസ്സത് സ്വീകരിക്കത്തില്ല. ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരാൾ സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നത്. ഓരോന്നിനോട് നീ ബ്രഹ്മമാണ്, ആനന്ദമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പറയുന്ന ആളിനോടുള്ള ആദരവ് കൊണ്ട് അയാൾ അതങ്ങ് സ്വീകരിച്ചെന്ന് വരും, ഞാൻ ബ്രഹ്മമാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങളും സ്വീകരിക്കും. പക്ഷേ അയാളുടെ ബുദ്ധി തെളിഞ്ഞിരിക്കണമെന്നില്ല, അല്ലാതെ അയാൾ അതിനെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളണം. നമ്മൾ സാറിന് പറയുന്നത് ഉൾക്കൊള്ളണമെന്ന്. ഉൾക്കൊള്ളുന്നത് എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ ശരിയായി ഉൾക്കൊള്ളുന്നതാണ് പ്രയാസമുള്ള കാര്യം. അവിടെ ശരിയായ വിചാരം സംഭവിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകാം, ജ്ഞാനം കൊണ്ട് നിർവൃതി ഉണ്ടാകാം. പക്ഷെ അതിന് പറയുന്ന പേരാണ് മൂഢ നിർവൃതി എന്ന് പറയും. മൂഢന്മാർക്കുണ്ടാകുന്ന മൂഢന്മാർക്കുണ്ട് മോക്ഷം. മോഹത്തിന് അടിമപ്പെട്ടിരിക്കുന്നവനുമുണ്ട് മോക്ഷം. ഉള്ളിൽ ശരിയായ വിവേകമില്ലെങ്കിലും താൻ എന്താണോ പ്രാപിച്ചത്, താൻ എന്താണോ ഗ്രഹിച്ചത്, താൻ എവിടെയാണോ എത്തിയത്, ഇതാണ് നിർവൃതി എന്ന് കരുതാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? മോഹവും മനുഷ്യന് നിർവൃതിയെ കൊടുക്കും. കൂടുതലും അങ്ങനെയുള്ള നിർവൃതിയാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്, മൂഢ നിർവൃതിയാണ്. നമ്മുടെ തന്നെ അനുഭവമുണ്ട്. കാരണം ഇതെല്ലാം കേട്ട സമയത്ത് തന്നെ നമ്മൾ മുക്തരായതാണ്. പിന്നെ വീണ്ടും രണ്ടാമത് ബന്ധനം വന്നതുകൊണ്ടാണ് ഇപ്പം വീണ്ടും മുക്തിക്ക് വേണ്ടി ശ്രമിക്കേണ്ടി വരുന്നത്. ഇതിങ്ങനെ ദിവസം തോറും മാറി മാറി വരികയാണ്. ഇന്ന് തോന്നി ശരി, ഞാനിതാ മുക്തനായിരിക്കുന്നു, നാളെ തോന്നുമോ എല്ലാം പോയി ബന്ധനസ്ഥനായി, അടുത്ത ദിവസം വീണ്ടും മുക്തനാവും. ഇതിങ്ങനെ പോവുകയല്ലേ, ഇതാണ് മൂഢ നിർവൃതി എന്ന് പറയും. ശരിയും തെറ്റും മനസ്സിലിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ബോധവും ബോധമില്ലായ്മയും മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ആ ബോധം വരുമ്പോഴത്തേക്ക് കുറച്ച് സമയത്തേക്ക് നിർവൃതി, അത് പോകുമ്പം വീണ്ടും പോയി ദുഃഖിതനായി, എന്റെ വിവേകം നഷ്ടപ്പെട്ടു പോയി, എന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ മുക്തി നഷ്ടപ്പെട്ടു പോയി എന്നെല്ലാം വിലപിക്കും. ഇതാണ് മൂഢനിർവൃത്തിയുടെ. അപ്പോൾ ഒരാൾ സ്വയം ഞാൻ കൃതാർത്ഥനായി എന്ന് വിചാരിക്കുക എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വേദാന്തം കേൾക്കുന്നവർ, അദ്വൈതം എന്നല്ല ഞാൻ പറയുന്നത്, വേദാന്തം ഇത് കേൾക്കുന്നവർ, ഒരുതരം വിഭ്രാന്തി പോലെ സംഭവിക്കും. ഈ വേദാന്തത്തിൽ മാത്രമല്ല, ആധ്യാത്മികമായ മാർഗത്തിൽ പോകുന്നവരിലല്ല ഇത് സംഭവിക്കും. ആരിലും സംഭവിക്കാം വിഭ്രാന്തികൾ. കാരണം എപ്പോഴും കൂടുതൽ സംഭവിക്കുന്നതിനുള്ള സാധ്യത സമ്മിക്കായിട്ടുള്ള ബോധത്തിനോ വിവേകത്തിനോ അല്ല, വിഭ്രാന്തിക്കാണ്. എന്തുകൊണ്ട്? രജ്ജു ഒരു സർപ്പത്തെ കാണും, നമ്മൾ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടിക്കണ്ടതാണ്. എനിക്കതാ ഇവിടെ രജ്ജു കിടപ്പുണ്ട്, അതിൽ സർപ്പത്തെ കാണുമെന്നും പറഞ്ഞ് ആരെങ്കിലും പോയി കണ്ടതാണോ? സർപ്പത്തെ കാണാൻ പോകുന്നതുപോലെ രജ്ജു സർപ്പത്തെ കാണാൻ ആർക്കും പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു സർപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കാണാം, അവിടെ ഒരു രജ്ജു സർപ്പമുണ്ടെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല, പോയി കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് സഹജമായി അനായാസമായി യത്നം കൂടാതെ വരുന്നതാണ്. മൂഢനിർവൃത്തി അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടത് ഭ്രാന്തി രൂപത്തിലാണ്? ഭ്രാന്തികളെല്ലാം അങ്ങനെയാണ്, സഹജമായി അങ്ങ് സംഭവിക്കും. അപ്പോ ഈ വേദാന്ത പ്രസംഗമെല്ലാം കേൾക്കുന്നവരില് തോന്നും, ശരി എനിക്ക് ബോധമുണ്ടായി, ജ്ഞാനിയാണ്, മൂക്കനാണ്. പക്ഷെ അടുത്ത നിമിഷം തന്റെ ബോധത്തെ കുറിച്ച് തന്നെ സംശയം വരും, താൻ കേട്ടതിനെ കുറിച്ച് തന്നെ സംശയം വരും. അത് ശരിയാണോ? അങ്ങനെയൊക്കെ സംഭവിക്കാമോ? ഈ പറയുന്നത് ശരിയാണോ? അപ്പോ ഒരു നിമിഷത്തേക്കായക്കുണ്ടായ എന്താണ് മൂഢനിർവൃതി എന്ന് പറയുന്നത്? അപ്പോ എല്ലാ ആധ്യാത്മിക മാർഗങ്ങളിലും ഇതുണ്ട്. ഇതിനുള്ള എന്താ, ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നതാണ് ഇവിടെ വിചാരം എന്ന് പറയുന്നത്. സൂക്ഷ്മമായ വിചാരം കൊണ്ട് വിവേകത്തിൽ വന്നു ഭവിക്കുന്ന ദോഷങ്ങളെ എല്ലാം മാറ്റിയെടുക്കണം. മാറ്റിയെടുത്ത് അത് ഭാഷകാരം പറയുന്നതാണ് അകമ്പിതമായ ബോധം. അത് പ്രാമാണികമായ ബോധം അങ്ങനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനെ മാറ്റുന്നതിന് മറ്റ് പ്രബലമായൊരു പ്രമാണമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബോധത്തിൽ ഒരാൾക്ക് സ്ഥിര പ്രതിഷ്ഠ നേടണമെങ്കിൽ അയാൾക്ക് വിചാരം ആവശ്യം. ആ വിചാരം കൂടാതെ വരുന്ന അറിവെല്ലാം അതിനുള്ള ഇളക്കം സംഭവിക്കും. നമുക്കത് പറ്റുന്നത് ഒരാൾ പറയുമ്പോൾ തോന്നും അതാണ് ശരി, അതേ വിഷയത്തെക്കുറിച്ച് ഒരാൾ വേറെ രീതി പറഞ്ഞു തോന്നും അതാണ് ശരി, മറ്റൊരാൾ പറഞ്ഞ അതാണ് ശരി. സ്വന്തമായി ഒരു നിർണയത്തിലെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബുദ്ധി മാറിക്കൊണ്ടേയിരിക്കും. വിചാരം കൂടാതെ സാധ്യമല്ല. വിചാരം അതിനുവേണ്ടിയാണ്. ഉറപക്ഷ സമാധാനത്തിൻ്റെ ഒരു നമ്മൾ പലതരത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഇതാണ്, അവന് മൂഢ നിർവൃത്തി സംഭവിക്കാതിരിക്കുക. അവനെത്തിച്ചേരുന്നത് ശരിയായ ദൃഢമായ ജ്ഞാനത്തിലാണെന്ന് സ്വയം ഉറപ്പ് വരണം. വേറെ ആരെങ്കിലും പറഞ്ഞാൽ പോരല്ലോ, മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് സ്വയം ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ദൃഢത അവന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കും. ഏത് ആചാര്യന്റെ ഒരു സമീപത്ത് പോയാലും ഏത് സിദ്ധന്റെ സമീപത്ത് പോയാലും പറയും, ആ ശരി, നീ അറിഞ്ഞിരിക്കുന്ന ശരി എന്ന് പറഞ്ഞാൽ ആ ദൃഢത എവിടെ വരണം? തന്റെ ഉള്ളിൽ. തന്റെ ഉള്ളിൽ അത് വരണമെങ്കിൽ എന്ത് വേണം? തന്റെ ഉള്ളിൽ വിചാരം സംഭവിച്ചേ മതിയോ? വിചാരം കൂടാതെ എവിടെയെങ്കിലും ആ ദൃഢത വരുന്നുണ്ടെങ്കിൽ അതും വിചാരത്തിന്റെ ഫലമാണോ? അത് ദുഷ്ടമായ വിചാരമായിരിക്കണമെന്നില്ല, അദുഷ്ടമായ വിചാരമായിരിക്കും. അതുകൂടാതെ സംഭവിക്കത്തില്ല, കാരണം അത് കാര്യകാരണ നിയമമാണ്. അതുകൊണ്ട് ആ വിചാരത്തിൽ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൂർവപക്ഷം സിദ്ധാന്തം ഇതിങ്ങനെ അവസാനിക്കാതെ പോകുന്നു. അല്ലെങ്കിൽ താൻ മൂഢ നിർവൃതിയിലെത്തിയിട്ട് അവിടെ ഇത് അവസാനിപ്പിക്കും. ഓ, എല്ലാം മതിയായി, ഞാൻ പൂർണ്ണനായി, എല്ലാം തികഞ്ഞവനായി. ശരി, അങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്. ഞാൻ പൂർണ്ണനായി, എല്ലാം തികഞ്ഞവനായി എന്ന് തന്നെയാണ് അവസാനിപ്പിക്കേണ്ടത്. പക്ഷെ ഇത് ഏതാനും സെക്കൻഡ് നേരത്തേക്ക് കാണും ഈ പൂർണ്ണത. അവിടെ തകരാറ് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ എവിടെ നിന്നറിയാ, തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വികല്പം വന്നിട്ട് തൻ്റെ തന്നെ അറിവിനെ ചോദ്യം ചെയ്യും. അതങ്ങനെ ശരിയാകും. ഇത് തത്വവിചാരമെന്നല്ല, ഏത് ആധ്യാത്മിക മാർഗത്തിലും മനുഷ്യൻ ആരാണോ വിചാരം ചെയ്യാത്തത്, അവർ അത് ഭക്തിയായാലും ശരി, യോഗമായാലും ശരി, മറ്റ് തന്ത്രമോ മന്ത്രമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഭൂരിപക്ഷം പേരും ഈ മൂഢ നിർവൃതി കഴിയുന്നവരാണ്. നിലാവത്ത് ചാടിയ കുറുക്കനെ പോലെ ഇങ്ങനെ അമ്പരം നീക്കുകയാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ സംഭവിച്ചു, ഷോക്കടിച്ചതുപോലെ അങ്ങനെ നിൽക്കുന്നവരാണ് ഭൂരിപക്ഷം പേര്. ഉള്ളിൽ കഴമ്പൊന്നുമില്ല. അതുകൊണ്ട് വിചാരം, ആ വിചാരത്തിന് ഒരു പ്രാചീനമായ മാർഗത്തെയാണ് ഭാഷ്യകാരൻ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കാലോചിതമായ ഏത് മാർഗത്തെ സ്വീകരിക്കാം, പക്ഷെ എന്തായാലും ശരി, അവിടെ വിചാരം കൂടിയെത്തിയിരുന്നു. അതിവിടെ അപൂർവപക്ഷ സമാധാനം. അതുകൊണ്ട് ഇതൊക്കെ വ്യർത്ഥമാണെന്നുള്ള മൂർഖ വിചാരം ആർക്കും വേണ്ട. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇതെല്ലാം സാർത്ഥകമാണ്. പിന്നെ അത് ഒരാളിൽ ഏതുമാത്രം എത്ര മാത്രം എന്നുള്ളത് അത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. അവനവൻ്റെ നിർണയത്തിനനുസരിച്ച്, നിശ്ചയത്തിനനുസരിച്ച് അവരവർക്ക് തീരുമാനിക്കും. പക്ഷെ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ അത് വീണ്ടും ചോദിക്കുകയാണ്. വീണ്ടും അവിടെ പൂർവപക്ഷ സമാധാനം വരികയാണ്. അത്ര ഉച്ചതി ഇതം താവത് ഭവാൻ പൃഷ്ടവ്യ കഥം നിത്യജ്ഞാനക്രിയാത്വേ സർവജ്ഞത്വാനിരുത്തി. ചില ചില കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അതാണ് ശരി, അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്നതുവരെ അത് നിൽക്കുകയും ചെയ്യും. നമ്മൾ സ്വയം ചിന്തിച്ചോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിവേകമുള്ളവർ നമ്മളെ ബോധിപ്പിക്കുന്നതുവരെ അത് നിൽക്കും. ബോധിപ്പിക്കുമ്പോൾ മനസ്സിലാവോ, ഞാൻ ഇതുവരെ ധരിച്ചിരുന്ന ശരിയല്ലല്ലോ എന്ന് ബോധിക്കും. നേരത്തെ പറഞ്ഞു എന്താണ്, ജ്ഞാനം നിത്യമായിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിൽ സ്വാതന്ത്ര്യമില്ല. ആ ജ്ഞാനത്തിന് ആരാണോ ഉടമസ്ഥനായിരിക്കുന്നവൻ, അപ്പോൾ അവന് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഈശ്വരൻ തന്നെ ആയിക്കൊള്ളട്ടെ, ഈശ്വരന് നിത്യമായ ജ്ഞാനമുണ്ടെങ്കിൽ ആ പ്രളയകാലത്ത് ഈശ്വരൻ എങ്ങനെ സങ്കല്പിച്ചു, സങ്കല്പിച്ചു എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിനൊരു തുടക്കമാണ്. അത് സംഭവിക്കത്തില്ലല്ലോ എന്നാണ് ചോദിക്കുന്നു. ശരി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതും തവത് ഭവാൻ പൃഷ്ടവ്യഹ എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം ഏതാണ്, തങ്ങൾ ചോദിക്കപ്പെടേണ്ടവനാണെന്നൊക്കെ വളച്ചുകെട്ടി പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്താണോ കഥം നിത്യജ്ഞാനാക്രിയത്തെ സർവജ്ഞത്വാനി. ജ്ഞാനം നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ സർവജ്ഞത്വം ഇല്ലാതാകുന്നത്? ഒരുവനിൽ നിത്യമായ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് അസർവജ്ഞത, അന്ധകാരം എങ്ങനെ വരും? സൂര്യൻ നിത്യമായി പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സൂര്യനിൽ എങ്ങനെയാണ് ഇരുൾ വരുന്നത്? നിങ്ങൾ പറയുന്നത് എന്താണ്, ഈശ്വരൻ നിത്യജ്ഞാനമാണ്, പക്ഷേ ഈശ്വരൻ അജ്ഞാനമുണ്ടെന്ന്. അത് രണ്ടും കൂടെ ശരിയാകത്തില്ല. നിത്യജ്ഞാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന് സർവ്വതും കർമ്മങ്ങളായിരിക്കുന്നു, വിഷയങ്ങളായിരിക്കുന്നു എന്നാണ്. ആ ജ്ഞാനത്തിൽ ഒന്നിനും ഒളിഞ്ഞിരിക്കാൻ സാധ്യമല്ല. ആ ജ്ഞാനത്തിൽ സർവ്വതും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടത് നിത്യമാണ്? ആ ജ്ഞാനം അതുകൊണ്ട് നിത്യജ്ഞാനം എന്ന് പറയുന്നൊരു ദോഷമല്ല, മറിച്ചത് ഗുണമാണ് എന്നാണ്. സൂര്യൻ സദാ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ദോഷം തന്നെ ഉണ്ട്. പ്രകാശം എന്ന് പറയുന്നതിന് ആ സൂര്യന്റെ സ്വഭാവത്തിന് സ്വരൂപത്തിന് എന്തെങ്കിലും അതുകൊണ്ട് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് നിത്യജ്ഞാനക്രിയ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞത്വത്തിന് ദോഷമൊന്നുമില്ല. അപ്പൊ ഈ നിത്യജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്, അതുകൂടെ മനസ്സിലാക്കണം. യേശു ഹി സർവവിഷയ അവഭാസക്ഷമം ജ്ഞാനം നിത്യമസ്തി സോ അസർവജ്ഞ വിപ്രതിഷം. നിത്യജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണോ, സർവവിഷയ അവഭാസക്ഷമമായ ഞാനും സർവവിഷയങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആദിത്യൻ ആകാശത്ത് നിന്നുകൊണ്ട് എന്താണോ തൻ്റെ ചുറ്റുമുള്ള എല്ലാ ആഗ്രഹങ്ങളെയും അത് പ്രകാശിപ്പിക്കുന്നു. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ പ്രകാശത്തിൽ പെടാതെ ഒന്നിനും അതിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. സൂര്യൻ്റെ അടുത്ത് എനിക്ക് പോകണം, പക്ഷെ അതിൻ്റെ പ്രകാശം എന്നിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കഴിയുമോ? അതുപോലെ എന്താണ് ഈ നിത്യജ്ഞാനത്തിന് വെളിപ്പെടാത്ത ഒന്നും ഈ ഇതിൻ്റെ സമീപത്തിലല്ല. അതിനെന്താ പറഞ്ഞു നേരത്തെ? അത് സാക്ഷിയാണ്. അതിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള സർവ്വതും എന്താണ്? ആ ജ്ഞാനത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് എനിക്ക്, ഞാൻ പുരുഷനാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്നതും ആത്മതത്വമാണ്, ജ്ഞാനമാണ്. പക്ഷെ എനിക്ക് ഇതെല്ലാം വെളിപ്പെടുന്നില്ലല്ലോ എന്ന് ശങ്കിച്ചിട്ട് കാര്യമില്ല. ഇതാരുടെ കാര്യമാണ് പറയുന്നത്? ബ്രഹ്മത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ജഗത്തിനെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം, അങ്ങനെ ഒരു ചൈതന്യം എല്ലാ ജഗത്തിനും പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യം ഏതാണ്? സർവാധാരമായിരിക്കുന്ന ചൈതന്യം എന്നിലിരുന്നുകൊണ്ട് എൻ്റെ കർണങ്ങളെയും എൻ്റെ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പോലെ അന്യനിലിരുന്നുകൊണ്ട് അവൻ്റെ കർണങ്ങളെയും വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. അതിന് പറയും സമഷ്ടിഭാവത്തിലിരുന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ബ്രഹ്മചൈതന്യം. അതിന് പറയുന്നത് സർവവിഷയ അവഭാസക്ഷമം, അതാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. അല്ല, ഒരാളൊരു കസേര ഇരുന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെ ഒരു ജ്ഞാനം, അതാണ് സർവജ്ഞത എന്ന് പറയുന്നത്. അവിടെ പിന്നെ എങ്ങനെ അന്ധകാരം വരും, അസർവജ്ഞത്വം എങ്ങനെ വരും? അങ്ങനെ കൽപ്പിച്ചാൽ അത് വിരുദ്ധമായൊരു കാര്യമാണ്. സർവവിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് ഞാനെന്ന് പറയുകയും ആ ജ്ഞാനത്തിൽ അല്പജ്ഞത്വം ഉണ്ടെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വൈരുദ്ധ്യപ്പെടുന്നു. അനിത്യത്തെ ഹി ജ്ഞാനസ്യ കഥാചിത് ജ്ഞാനാദി കഥാചി ജ്ഞാനാദീത്തി അസർവജ്ഞത്വം അഭിസ്യ. ഇവിടെ എന്തുകൊണ്ടായത് ഇങ്ങനെയൊരു ചർച്ച വന്നത്? കാരണം തദൈക്ഷത സങ്കല്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നത് സങ്കല്പിച്ചതിന് മുമ്പ് ഞാനുണ്ടായിരുന്നു, സങ്കല്പിച്ചപ്പോഴല്ലേ ഞാനും ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അനിത്യമല്ലേ എന്നാണ് പറയുന്നു. അങ്ങനെയല്ല, സങ്കല്പിക്കുന്നതിന് മുമ്പും ജ്ഞാനസ്വരൂപം തന്നെയായിരുന്നു. സങ്കല്പിക്കുന്നതിന് മുമ്പും ആ ജ്ഞാനത്തിൽ സർവവും പ്രകാശിച്ചുകൊണ്ടിരുന്നു. അത് സങ്കല്പിക്കുമ്പോഴും അത് തന്നെ സംഭവിക്കുന്നു, ആ ജ്ഞാനത്തിലെല്ലാം പ്രകാശിക്കുന്നു. ആ സങ്കല്പം അവസാനിച്ചാലും അങ്ങനെ തന്നെ ജ്ഞാനത്തിൽ എല്ലാം പ്രകാശിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനം അനിത്യമല്ല. സങ്കല്പിക്കുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു, സങ്കല്പിച്ചപ്പോൾ അതുണ്ടായി, പിന്നെ സങ്കല്പിക്കാതിരുന്നപ്പോൾ നശിച്ചു, അങ്ങനെ സങ്കല്പിക്കരുത്. പിന്നെ അതൈക്ഷത എന്നെല്ലാം പറയുന്നു, അതിന് സമാനം പറയും. അതപ്പോൾ ഉപാധികളെ കൊണ്ട് സംഭവിക്കുന്നതാണ്, പരമാർത്ഥ ജ്ഞാനസ്വരൂപത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഒരു സമയം അറിയുക, വേറൊരു സമയം അറിയാതിരിക്കുക, അങ്ങനെയൊന്നും ജ്ഞാനത്തിൽ സംഭവിക്കുന്നില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് സംഭവിക്കാം, അതെങ്ങനെയെന്ന് പറയും. അനിത്യത്തെ ഹി ജ്ഞാനസ്യ കഥാചിത് ജ്ഞാനാദി കഥാചിന്ന ജ്ഞാനാദിത്യ അസർവജ്ഞത്വം അവിസ്യ. അസർവജ്ഞത്വം വരും, ജ്ഞാനം അനിത്യമാണെങ്കിൽ. ഇവിടെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. നാസോ ജ്ഞാന നിത്യത്തെ ദോഷി, ഇവിടെ അങ്ങനെയല്ല. നിത്യജ്ഞാനം എന്ന് പറയുമ്പോൾ അത് താർക്കികന്മാർ പറയുന്ന പോലെ നിത്യജ്ഞാനവാൻ എന്നല്ല പറയുന്നു. നിത്യജ്ഞാനമുള്ള വേറൊരുവനല്ല, നിത്യജ്ഞാന സ്വരൂപനാണിവിടെ, സച്ചിദാനന്ദനാണിവിടെ. ആ സച്ചിദാനന്ദന്റെ പ്രകാശത്തിൽ സർവവും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് ഒന്നിനും ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ സർവജ്ഞനാണ്, ഈശ്വരൻ. അനിത്യത്തെഹി ജ്ഞാനസി കഥാചിത് ജ്ഞാനാദി കഥാചിത് എന്നാ ജാനാദി ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതിരിക്കാം. അസർവജ്ഞത്വം വരും, ജ്ഞാനം അനിത്യമാണെന്ന് തോന്നാം. അതുകൊണ്ടാണ് ജ്ഞാനത്തെ വ്യാപകമെന്ന് പറയുന്നത്. ജ്ഞാനം വ്യാപകമെന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിൻ്റെ വ്യാപകമായ പ്രകാശത്തിൽ പെടാത്തതായിട്ടൊന്നുമില്ല. അത് സൃഷ്ടിയിലായാലും ശരി, സംഹാരത്തിലായാലും ശരി, സ്ഥിതിയിലായാലും ശരി, സൃഷ്ടിയിൽ എന്ത് ചെയ്യുന്നു? അത് സൃഷ്ടിയെ അറിയുന്നു. സംഹാരത്തിലോ അത് സംഹാരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നാശത്തിലോ അത് നാശത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതിൽ പ്രകാശിക്കുകയാണ്, അതിൽ പ്രകടമാകുകയാണ്. അതുകൊണ്ടാണ് ജ്ഞാനനിത്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ചെറിയ ബുദ്ധി പോലെ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന ബുദ്ധി പോലെ ഒരു ചെറിയ ബുദ്ധിയോടുകൂടിയിരുന്ന അല്ലെങ്കിൽ ഇതിലും വലിയൊരു ബുദ്ധിയോടു കൂടി ഇരിക്കുന്ന ഒരു ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നു. ഏതെന്നിന്റെ അവഭാസത്തിലാണോ ഇതെല്ലാം പ്രകാശിച്ചു നിൽക്കുന്നത്, ഞാനും നീയും എല്ലാം പ്രകാശിക്കുന്നു. എന്റെ അവഭാസത്തിൽ നീ പ്രകാശിക്കുന്നില്ല, നിന്റെ അവഭാസത്തിൽ ഞാൻ പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ സർവവും പ്രകാശിച്ചിരിക്കുന്ന ചൈതന്യം, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. നാസു ജ്ഞാനം നിത്യത്തെ ദോഷവസ്തി. ഇത്തരം ദോഷങ്ങളൊന്നും ഒരു സമയം ജ്ഞാനം ഉണ്ടാകുക പിന്നെ നശിക്കുക, അതൊന്നും വരുന്നില്ല. നിത്യജ്ഞാനത്തെ സ്വീകരിക്കുക. നിത്യമായിരിക്കുന്ന, വ്യാപകമായിരിക്കുന്ന, അപരിച്ഛിന്നമായിരിക്കുന്ന പല ഭാഷയിലും പറയും. അതാണ് ബ്രഹ്മം, ഈശ്വരൻ എന്ന് പറയും. അത് സ്വീകരിച്ച ദോഷങ്ങളൊന്നും ഉണ്ടാകും. ജ്ഞാന നിത്യത്തെ ജ്ഞാന വിഷയ സ്വാതന്ത്ര്യ വ്യപദേശവും എന്ന ഉപബദ്ധതയിരി ചേർന്ന പ്രതത്ത ഔഷ്ണ്യ പ്രകാശ വിസവിതരി ദഹതി പ്രകാശേ രീതി സ്വാതന്ത്ര്യ വിദേശ ദർശന പറയുന്നു. നിത്യമായ ജ്ഞാനം എന്ന് വന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുവരെ ഞാൻ ഗാഠ നിദ്രയിലായിരുന്നു, ഒന്നും അറിയാതിരിക്കുന്നതിന് സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുകഴിഞ്ഞ് ഞാൻ ജാഗ്രതത്തിലേക്കോ സ്വപ്നത്തിലേക്കോ വന്നു. അപ്പോൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലും വന്ന് അറിയുന്നതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഞാൻ പഴയ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നു. ഇവിടെ എന്താണ്? എനിക്ക് ജ്ഞാനസ്വാതന്ത്ര്യമുണ്ട്. എനിക്കറിയാനും അറിയാതിരിക്കാനുമുള്ള കൽപ്പ എനിക്കുണ്ട്, അതിനുള്ള ശേഷി എനിക്കുണ്ട്. അതാണ് ജ്ഞാനസ്വാതന്ത്ര്യം. നിത്യജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ പോകും. എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും തലയ്ക്കകത്ത് വെളിച്ചം ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ വെളിച്ചം കുറച്ച് സമയം മങ്ങിയിരിക്കുന്നതാണ് ഒരാശ്വാസം. അതാണ് ഒരു സുഖം തോന്നുന്നത്. അവിടെ ഈ വെളിച്ചം പ്രകാശിക്കുന്നുണ്ട്. വീണ്ടും ഈ വെളിച്ചം പ്രകാശിക്കാൻ പറയാം, നല്ലൊരു ഉന്മേഷമുണ്ട്. ഇത് സദാസമയവും പ്രകാശിച്ചുകൊണ്ടിരുന്ന താൻ അസ്വസ്ഥനായി പോകും. ഇവിടെ തനിക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നു. ഈശ്വരൻ ഇങ്ങനെ സദാജ്ഞാനത്തോടുകൂടി പ്രകാശിച്ചുകൊണ്ടിരുന്നാൽ അവസാനം ഈശ്വരനും ബുദ്ധിഭ്രമം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു റെസ്റ്റ് വേണ്ടേ? ജ്ഞാന നിത്യത്തെ ജ്ഞാനവിഷയ സ്വാതന്ത്ര്യ ഉപദേശം എന്ന ഉപദ്ധ്യത. ജ്ഞാനസ്വാതന്ത്ര്യം ഈശ്വരനുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്നതാണ് അവൻ സങ്കല്പിച്ചു എന്ന് വെച്ചാൽ അവനെ സങ്കല്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങ് സങ്കല്പിക്കാൻ ഒക്കത്തില്ല, കാരണം എപ്പോഴും ആ സങ്കല്പത്തിലാവൻ. ഇതൊക്കെ ചിലത് പറയും. എന്റെ ഗുരു എപ്പോഴും ഇങ്ങനെ ആത്മബോധത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, സഹിക്കാം, അത് സഹിക്കാം. ഉറക്കമില്ല, ഉറക്കത്തിനും ആത്മബോധം ഇങ്ങനെ പ്രകാശിച്ചിരിക്കുകയാണ്. അത് സഹിക്കാൻ വലിയ പ്രയാസമാണ്. ഉറങ്ങാറേ ഇല്ല, ഉറക്കത്തിനും ബോധം ഇങ്ങനെ പ്രകാശിച്ചിരിക്കും. പിന്നെ ഗുരു കിടന്ന് ഉറങ്ങിയുണ്ടല്ലോ, കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടല്ലോ, അത് നിങ്ങൾക്ക് തോന്നിയതാണ്. ഗുരു ഉറങ്ങിയിട്ടില്ല, അവിടെ ഇങ്ങനെ ലൈറ്റ് കത്തിനിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അസംബന്ധങ്ങൾ മനുഷ്യന്റെ മിഥ്യാധാരണകൾ മനുഷ്യന്റെ മനസ്സിലുണ്ട്. ജ്ഞാന നിത്യത്വം എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിക്കുന്നു. ജ്ഞാന നിത്യത്വം എന്ന് പറഞ്ഞാൽ എന്താണോ, ആ സ്വരൂപം തന്നെ. അവിടെ ജ്ഞാനം, ജ്ഞാനത്തിന്റെ നിത്യത്വം അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. അത് സ്വയം സത്തായിരിക്കുന്നതുകൊണ്ട്, ഞാൻ സ്വയം സത്തായിരിക്കുന്നതുകൊണ്ട് അത് നിത്യമായിരിക്കാനേ കഴിയും. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും അതിന് മാറ്റം വരുന്നില്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ മാറ്റം വരുന്നത് എന്തിനാണോ, ഈ ബുദ്ധിവൃത്തികൾക്കാണ് മാറ്റം വരുന്നത്. ആ ബുദ്ധിവൃത്തികൾക്കാണെങ്കിലോ അതിന് മാറാനേ കഴിയും, മാറാതിരിക്കാനേ കഴിയത്തില്ല. എന്തുകൊണ്ട്? അതെന്റെ സ്വഭാവമാണ്, വസ്തു സ്വഭാവമാണ്. അഗ്നിക്ക് ഉഷ്ണമായിരിക്കാനേ കഴിയും, ശീതമാകാൻ കഴിയത്തില്ല. ബുദ്ധിവൃത്തികൾക്ക് ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കാനേ പറ്റും. അത് ജ്ഞാനി എന്ന് പറഞ്ഞാലും അജ്ഞാനി എന്ന് പറഞ്ഞാലും എവിടെയായാലും ശരി. അപ്പോൾ അതിനെന്തോരം ഉത്പത്തിസ്ഥിതി നാശങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രകൃതിയുടെ തന്നെ നിയമമാണ്. അതിനെ മാറ്റാൻ പറ്റില്ല. വേണമെങ്കിൽ കുറച്ചു കാലം, കുറച്ച് കൂടുതൽ സമയം ഒരാൾക്ക് ജാഗ്രതത്തിനെ നീട്ടാൻ പറ്റും, സ്വപ്നത്തെ നീട്ടാൻ പറ്റും, സുഷുപ്തിയെ നീട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അതിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും, അതിന്റെ ഗാഢത തീവ്രത അതിനൊക്കെ വ്യത്യാസം വരും. അതൊന്നുമല്ല നിത്യജ്ഞാനം എന്ന് പറയുന്നത്, സ്വരൂപജ്ഞാനത്തെ കുറിച്ചാണ്. അത് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നു, പ്രത ഓഷ്ണി പ്രകാശി സവിതരി ദഹതി പ്രകാശേദീതി സ്വാതന്ത്ര്യ വിപദേശ ദർശനമാണ്. ആദ്യത്തിനെ നോക്കുക, അല്ലെങ്കിൽ അഗ്നിയെ നോക്കുക. അതിൽ ഒരു നിമിഷം പോലും അതിൽ ആ ഉഷ്ണം പ്രകാശമില്ലാതിരിക്കുന്നില്ല. എന്നാണോ അതിന്റെ ജന്മമുണ്ടായത്, എന്നാണോ അതിന് മരണം സംഭവിക്കുന്നത്, അതുവരെ അത് പ്രകാശിച്ചുകൊണ്ടും ഉഷ്ണിച്ചുകൊണ്ടും ഇരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതതിന്റെ സ്വരൂപമാണ്. അപ്പം നിത്യമായിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് വസ്തുസ്വരൂപത്തെയാണ്. നിത്യമായിരിക്കുന്ന ജ്ഞാനമെന്ന് പറയുന്നത് എന്തിനെയാണ്? ആത്മസ്വരൂപത്തെയാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിലും അത് എന്ത് ചെയ്യുന്നു? അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുമ്പിൽ ഒരു വിഷയത്തെ കിട്ടിയാൽ അത് പ്രകാശിപ്പിക്കും. അഗ്നിയുടെ മുമ്പിൽ ഒരു വിഷയത്തെ കിട്ടിയാൽ അത് ദഹിപ്പിക്കും, കിട്ടിയില്ലെങ്കിൽ ദഹിപ്പിക്കത്തില്ല. പിന്നെ അത് നിലനിൽക്കുന്ന എപ്പോഴും എങ്ങനെ ദഹിപ്പിച്ചുകൊണ്ട്, ഇവിടെ അറിവ് എങ്ങനെ നിലനിൽക്കുന്നു? പ്രകാശിച്ചുകൊണ്ട്, തന്റെ ചുറ്റുമുള്ളതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് അവിടെ ഇത്തരം വ്യവഹാരങ്ങൾ നടക്കുന്നു, അത് പൊള്ളിക്കുന്നു, അത് പ്രകാശിപ്പിക്കുന്നു, അങ്ങനെയുള്ള വ്യവഹാരം നടക്കുന്നു. വാസ്തവത്തിൽ എന്താണത്? അതതിന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടിവിടെ ജീവനെന്നോ ഈശ്വരനെന്നോ ഉള്ള ഭേദമില്ല, സർവജ്ഞനെന്നോ അല്പജ്ഞനോ എന്നോ ഉള്ള ഭേദമില്ല. ഇവിടെ എന്താണ്? ഈ തത്വം, പരമാർത്ഥ തത്വം ജ്ഞാനരൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പറയാം എന്താണ്? അത് പ്രകാശിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം അവിടെ പറയാം. കാരണം അതതിന്റെ സ്വരൂപമാണ്. സ്വരൂപത്തിലാണല്ലോ സ്വാതന്ത്ര്യം ഇരിക്കുന്നു, വേറെ ഒരിടത്തുണ്ട്. തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായിട്ട് സ്വാതന്ത്ര്യമില്ല, സ്വരൂപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് ദോഷമല്ല, ഭാഷ കൊണ്ട്. ഞാൻ അറിയുന്നു, അറിയിക്കുന്നു, സ്വരം പ്രകാശിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്നെല്ലാം പറയാം. നനു സവിധോ ദാഹ്യ പ്രകാശ്യ സംയോഗേ സതി ദഹതി പ്രകാശേതി ഉപദേശസ്യ എന്നത് ബ്രഹ്മണ പ്രാഗുത്പത്തെ ജ്ഞാനകർമ്മ സംയോഗം അസ്ഥീതി വിഷമോ ദൃഷ്ടാന്ത പറയുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഞങ്ങളുടെ ഇങ്ങനെയുള്ള യുക്തികൾ പറഞ്ഞ് ഞങ്ങളുടെ മുഖം അടപ്പിക്കാനുള്ള വിദ്യകളാണ്. ഇതൊന്നും ശരിയല്ല ഈ പറയുന്നത്. എന്തുകൊണ്ട്? സൂര്യനെ സംബന്ധിച്ച് പറയുന്നതാണ് അത് പ്രകാശിക്കുന്നു, ദഹിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ പ്രകാശിപ്പിക്കാൻ ഒരു വിഷയമുണ്ട്, അവിടെ ദഹിപ്പിക്കുന്നതിനും ഒരു വിഷയമുണ്ട്. സൂര്യന്റെ അഗ്നി, സൂര്യന്റെ ആ പ്രകാശം, അത് എന്നെ ദഹിപ്പിക്കുന്നു എന്ന് പറയാൻ അവിടെ വിഷയമുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു കർമ്മം അല്ലെങ്കിൽ വിഷയമുണ്ട് അവിടെ. അതുകൊണ്ട് അതിനെയൊക്കെ സംബന്ധിച്ച് പറയുന്ന അത് ശരിയാണ്. സവിതൊരു ദാഹ്യ പ്രകാശ്യ സംയോഗേ സതി, ദാഹ്യമായ ദഹിപ്പിക്കേണ്ടതായ വസ്തുക്കൾ, പ്രകാശ്യമായ പ്രകാശിപ്പിക്കേണ്ടതായ വസ്തുക്കൾ തമ്മിലുള്ള സംയോഗം, അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നു, ദഹിക്കുന്നു, ദഹിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എല്ലാം പറയാം. വ്യപദേശ ശബ്ദപ്രയോഗം അങ്ങനെ പറയാൻ പറ്റും. എന്നത്തു ബ്രഹ്മണ, ബ്രഹ്മത്തെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഇവിടെ നിങ്ങൾ പറയുന്നത് തദൈക്ഷത എന്ന് പറഞ്ഞത് സൃഷ്ടിക്കു മുമ്പുള്ള കാര്യമാണ്. അവിടെ സൃഷ്ടിക്കു മുമ്പ് താനല്ലാതെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവിടെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്താ? സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ സൃഷ്ടിക്കു മുമ്പ് അവിടെ ഏകനായ താൻ മാത്രമാണോ? ബ്രഹ്മം മാത്രം. അപ്പൊ അത് ഏതിനെ പ്രകാശിപ്പിക്കും, ഏതിനെ ദഹിപ്പിക്കും, അതിന്റെ വിഷയം എന്താണ്? അസങ്കല്പിച്ചു എന്ന് പറഞ്ഞ് എന്തിനാ സങ്കല്പിച്ചു? കേവലം താൻ മാത്രമായിരിക്കുമ്പോൾ തനിക്ക് സങ്കല്പിക്കാൻ എന്താ അവിടെ ഉള്ളത്? വിഷയമില്ല, അല്ലെങ്കിൽ വിഷയരൂപത്തിലുള്ള കർമ്മമില്ലാത്തതുകൊണ്ട് സങ്കല്പിച്ചു എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്നാണ്. അത് ബ്രഹ്മണ പ്രാഗുത്പത്തേ ജ്ഞാനകർമ്മ സംയോഗോ അസ്ഥി, അവിടെ ജ്ഞാന വിഷയമില്ല, അവിടെ വിഷമോ ദൃഷ്ടാന്ത. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യൻ എപ്പോൾ പ്രകാശിക്കുന്ന അപ്പോഴുള്ള അതിൻ്റെ മുമ്പിൽ വിഷയങ്ങളുണ്ട്. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച്, ബ്രഹ്മത്തെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. അവിടെ വിഷയങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും പ്രളയകാലത്ത് എല്ലാം വിലയിച്ചിരിക്കുമ്പോൾ അവിടെ എന്തിനെ അത് പ്രകാശിപ്പിച്ചു? എന്തിനെ അവിടെ എന്താ വിഷയം വന്ന് സങ്കല്പിക്കാൻ? എല്ലാം വിലയിച്ചിരിക്കുകയല്ലേ? സങ്കല്പിക്കണമെങ്കിൽ സങ്കല്പത്തിനൊരു വിഷയം വേണം. എല്ലാം വിലയിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ സങ്കല്പം വന്നു? പ്രളയകാലത്തെ കുറിച്ച് പറയണം പറയുന്നില്ല, അത് ശരിയല്ല. അസത്യപി കർമ്മണി സവിത പ്രകാശിതേരി കർത്തൃത്വ വിവദേശ ദർശന. ഈ സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു, സൂര്യനിൽ ഒരു കർത്തൃത്വവും അതിൽ നിന്ന് പ്രകാശിക്കുക എന്ന് പറയുന്ന വേറിട്ടൊരു ധർമ്മം ഉണ്ടായിട്ടാണോ അത് പറയുന്നത്? കർത്തൃത്വം എന്ന് പറയുന്നത് കാരകമെന്ന് പറയും. അത് കുറച്ച് വ്യാകരണമുണ്ട്. അതിന് കാരകത്വം എന്ന് പറയുന്നത് ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ കർത്തൃകാരകമായിരിക്കുന്നു. ഞാൻ വേറൊരാളെ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുമ്പോൾ എന്നുള്ള കാരകത്വം പ്രയോജക കാരകത്വം എന്ന് പറയും, പ്രേരക കാരകത്വം വരും. ഞാൻ വേറൊരു ഉപകരണത്തെ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ ഉപകരണം എന്നെ സംബന്ധിച്ച് കർണകാരകമായി. ഇങ്ങനെ കർത്താവ്, കർമ്മം, കർണം, സമ്പ്രദാനം, അപാദാനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധികരണം, അങ്ങനെ കാരകങ്ങൾ പലതാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സൂര്യൻ എന്താ കർത്തൃകാരകത്വമുണ്ടോ? ഇല്ല. സൂര്യൻ പ്രകാശിക്കുന്നതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതതിൻ്റെ സ്വഭാവമാണ്, സ്വരൂപമാണ്, അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അത് കർത്താവാണോ, കർമ്മമാണോ, കർണമാണോ, ഇത്തരം കാരക ചിന്തയുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. വസ്തു എന്തോ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് അസത്യവികർമ്മണി കാരക വിവക്ഷ ഇല്ലാതിരിക്കുമ്പോഴും അതിനൊരു വിഷയം എന്നുകൊണ്ട് അതുകൊണ്ടത് കർത്താവാണ് എന്നുള്ള ഒരു വിവക്ഷ ഇല്ലാത്തപ്പോഴും. കാരണം ഭാഷാപ്രയോഗത്തിൻ്റെ ചില സൂക്ഷ്മമായ കാര്യങ്ങൾ പറയുകയാണ്. അല്പം വ്യാകരണം ഞാനുണ്ടെങ്കിൽ അത് മനസ്സിലാകും. രാമൻ പശുവിനെ അടിച്ചു എന്ന് പറയുന്നിടത്ത് രാമൻ എങ്ങനെ കർത്താവാകുന്നു? അവിടെ രാമൻ കർത്താവാണ് എന്ന് പറയുന്ന ഒരു വിവക്ഷ ഉള്ളതുകൊണ്ടാണ് അതാകുന്നു. എന്നാലെങ്ങനെ പറയാൻ പറ്റും? അവിടെ അതിന് കർത്താവ് എന്ന് പറയാൻ പറ്റും. പ്രവൃത്തി നടക്കുന്നുണ്ട്, പക്ഷെ ആ പ്രവൃത്തിയിൽ കർത്തൃത്വം വരണമെന്നുണ്ടെങ്കിൽ അത് വിവക്ഷയുണ്ട്, പറയുന്നതാണ് വിവക്ഷയുണ്ടാവും. കർത്തൃത്വം, കർമ്മത്വം, കർണത്വം തുടങ്ങിയ കാരകത്വം അതിന് വരണമെങ്കിൽ പറയുന്നതാണ് അങ്ങനെ ഒരു താല്പര്യം കൂടെ വേണം. അല്ലെങ്കിൽ എന്താണ് പ്രകാശം സംഭവിക്കുന്നു അത്രമാത്രം, അവിടെ കാരകത്വം പറയാൻ പറ്റില്ല. അതുകൊണ്ട് വൈയാകരണന്മാർ പറയും വിവക്ഷാത കാരകാണി ഭവന്തി, കാരകങ്ങളെല്ലാം വിവക്ഷ കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലെങ്കിലല്ല, കേവലമായ പ്രവൃത്തിയാണെങ്കിൽ അതിനെ കർത്താവുന്നോ കർമ്മമെന്നോ കർണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രകാശിക്കുന്നു എന്ന് പറയുന്നുകൊണ്ട് അത് കർത്താവാണെന്ന് പറയരുത്. അത് കർത്താവാണെന്നുള്ള ഒരു വിവക്ഷ നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് പ്രകാശിക്കുന്നു അത്രമാത്രം. അതിൽ കർത്തൃത്വത്തെ ആരോപിക്കരുതെന്നാണ്. കാരണം അസത്യവികർമ്മണി കർമ്മത്തിന്റെ വീക്ഷ ഇല്ല എങ്കിലും അവിടെ ഒരു കർമ്മമുണ്ട്, അതുകൊണ്ട് ഇത് കർത്താവാണ് എന്നുള്ള വിവക്ഷകളില്ലെങ്കിലും സവിത പ്രകാശതേ സൂര്യൻ പ്രകാശിക്കുന്നു എന്ന കർത്തൃത്വ വിവിദേശ ദർശന കർത്തൃത്വ പ്രയോഗം പറയാറുണ്ട്. അതിന് വിവക്ഷ ഇല്ലെങ്കിലും പറയാറുണ്ട്. അത് ഒരു പ്രവൃത്തി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്തൃത്വം ഉണ്ടായിട്ടല്ല, ഒരു പ്രവൃത്തി സംഭവിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നു, അഗ്നി പ്രകാശിക്കുന്നു. നമ്മൾ സാറിന് എങ്ങനെ പറയാറുണ്ട്? സൂര്യൻ പ്രകാശിക്കുന്നു, അഗ്നി പ്രകാശിക്കുന്നു. സൂര്യ പ്രകാശത്തെ, അഗ്നി പ്രകാശത്തെ, അവിടെയെല്ലാം എന്താണ് സൂര്യ അഗ്നിയിലെ കാരകം എന്തെന്ന് ചോദിച്ചാൽ കർത്തൃകാരകം എന്ന് പറയും. പക്ഷെ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഴ്ചയുണ്ടോ? വീഴ്ചയില്ല. അല്ലെങ്കിൽ അവിടെ കാരകത്വം എന്താണ്? ഒരു ക്രിയയെക്കുറിച്ച് പറയുന്നു, പ്രകാശിക്കുന്നു അത്രമാത്രം. അതുകൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നു, അതുകൊണ്ട് അതിൽ കർത്തൃത്വം ഉണ്ടെന്നൊന്നും പറയാൻ പാടില്ല. അതുപോലെ അവിടെ സങ്കല്പിച്ചു, സങ്കല്പിച്ചതുകൊണ്ട് അവിടെ ഒരു കർത്തൃകാരകമുണ്ടായി, സങ്കല്പത്തിന് വിഷയമായ ഒരു കർമ്മകാരകമുണ്ടായി. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരകത്വ ചിന്തയൊന്നും അവിടെ വരേണ്ട കാര്യമില്ല. ഒന്ന് മാത്രം പറയാന്താണ്, അതതിന്റെ സ്വഭാവമാണോ? ആ പ്രളയകാലത്ത് അത് സങ്കല്പിച്ചെന്തുകൊണ്ടാണ്? ജ്ഞാന സ്വഭാവമാണ് ആ ജ്ഞാനം പ്രകടമായിരിക്കുന്നു അവിടെ. പ്രപഞ്ച വിഷയമായുള്ള സങ്കല്പത്തിൽ അതങ്ങനെ പടമാകുന്നു. എങ്ങനെയാണ് പാത്രം ഉണ്ടാക്കുന്നതിനെന്ത് കുലാലൻ എല്ലാം സങ്കല്പിക്കുന്നു മനസ്സിൽ. പാത്രത്തിന്റെ രൂപവും ഭാവവും എല്ലാം സങ്കല്പിച്ചിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഒരു സങ്കല്പ ഉദയത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു, തുടർന്ന് സൃഷ്ടി. ഇത്രമാത്രം എടുത്ത മതി. ആ സങ്കല്പം എന്ന് പറയുന്നത് എന്താണത്? ജ്ഞാനമാണ്, ശുദ്ധമായ ജ്ഞാനം. അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാനിരുന്ന് സങ്കല്പിച്ചിട്ട് ഞാനൊരു പദാർത്ഥത്തെ ഉണ്ടാക്കുന്ന പോലെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിടത്തിരുന്ന് സങ്കല്പിച്ച് പിന്നെ ഇതൊക്കെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നത് നമ്മുടെ അല്പമായ ബുദ്ധി കൊണ്ട്. ആ ബുദ്ധിയിൽ ഈശ്വരൻ എന്ന് പറയുന്ന, ബ്രഹ്മമെന്ന് പറയുന്ന തത്വത്തെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ബാലിശ ചിന്ത വരുന്നത്. ഈശ്വരന്റെ സിംഹാസനത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു വന്ന അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അത് തന്റെ തന്നെ സ്വരൂപമായിരുന്നു, സർവസ്വരൂപമായിരുന്നു കൊണ്ട് അതിൽ എന്താണ് ഈ അറിവ് പ്രകാശം എന്ന് പറയുന്നത് സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് ബാഹ്യമായി അറിയുന്നു എന്നെല്ലാം പറയുന്നു. അല്ലാതെ അവിടെ കർത്തൃത്വമോ അല്ലെങ്കിൽ അതിനൊരു കർമ്മമോ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ശ്രമിക്കുന്നത് എന്താണ്? ശാസ്ത്രമെല്ലാം ശ്രമിക്കുന്ന എന്താണ്? അതിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏതെന്നാണോ ഉള്ളിൽ പ്രകാശ രൂപത്തിലിരിക്കുന്ന അതിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ. ശാസ്ത്രം വെളിപ്പെടുത്തിയില്ലെങ്കിലും അത് നമുക്ക് വെളിപ്പെടുന്നുണ്ട്, പക്ഷെ അത് യഥാർത്ഥമല്ലെന്നേ ഉള്ളൂ. ശാസ്ത്രം ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുക. ആ യഥാർത്ഥ സ്വരൂപം എന്താണ്? അത് കർത്തൃകർമ്മകരണ ശൂന്യമാണ്. എന്നാൽ അത് പ്രകാശിക്കുകയാണ്. അതിന് ലൗകികമായ കർത്താവ് കർമ്മം ക്രിയ എന്നുള്ള ബന്ധത്തിലൂടെ അല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ചെന്താണ്? അതിനെ ആത്മനിഷ്ഠമായി സ്വസ്വരൂപമായി അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഈ സംശയങ്ങളൊന്നും വരത്തില്ല. ഏവ അസത്യ വിജ്ഞാനകർമ്മണി ബ്രഹ്മണ തദൈക്ഷതേതി കർത്തൃത്വ ഉപദേശ ഉപതീർണ വൈഷമ്യം. അതുകൊണ്ടെന്താണ്? ഈശ്വരൻ സങ്കല്പിക്കുന്നു, ഞാൻ സങ്കല്പിക്കുന്നതുകൊണ്ട് എനിക്ക് സങ്കല്പിക്കുന്നതിനൊരു വിഷയം വേണം. അതുപോലെ ഈശ്വര സങ്കല്പിച്ചാൽ ഈശ്വരനും ഒരു വിഷയം വേണം. ഞാൻ സങ്കല്പിക്കുന്നത് പോലെ ഒരു തുടക്കമുള്ളതാണ് ഈശ്വരന്റെ സങ്കല്പം. ഇങ്ങനെയൊക്കെയുള്ള ബാലിശമായ ചിന്തകൾ കളയാനാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാം, പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥ ചിന്തയാണ് ഇവിടെ പറയുന്നത്. അസത്യവിജ്ഞാനകർമ്മണി അവിടെ എന്താണ്? ജ്ഞാനത്തിന് കർമ്മമൊന്നുമില്ല. സങ്കല്പിക്കാനായിട്ടൊരു വിഷയം, അതിനാണ് കർമ്മമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. അവിടെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വയം ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വര തത്വത്തിൽ ജ്ഞാനം പ്രകടമായിരിക്കുന്നു എന്നതിനർത്ഥമുള്ളൂ. ഞാനിപ്പോൾ സങ്കല്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ ജ്ഞാനം പ്രകടമായിരിക്കുന്നു. സുഷുപ്തിയിൽ ഞാൻ സങ്കല്പിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ എന്നൊരു ജ്ഞാനവും പ്രകടമായില്ല. ഒരു ജ്ഞാനവും എന്നിൽ പ്രകടമായില്ല. ഞാൻ ജ്ഞാനസ്വരൂപനായിരുന്നു, പക്ഷേ പ്രകടമായില്ല. അതുപോലെ ഇവിടെയും ഈശ്വരൻ സങ്കല്പിച്ചു എന്നാൽ എന്ത് മനസ്സിലാക്കണം? അവിടെ ഈശ്വരനിൽ ജ്ഞാനം പ്രകടമായി. അയ്യോ, ഈശ്വരനിൽ ജ്ഞാനം പ്രകടമായി എന്ന് പറയുമ്പോൾ ഈശ്വരനൊരു ജ്ഞാനം വന്നില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അഗ്നിയിൽ പ്രകാശം പ്രകടമായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത് അതിന്റെ സ്വഭാവമാണ്. പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന അതിന്റെ സ്വഭാവമാണ്, അതിനപ്പുറമൊന്നുമില്ല. അതിൽ അങ്ങനെ മനസ്സിലാക്കാവുന്നു, അത് പ്രകാശസ്വരൂപനായതുകൊണ്ട് അതിന് പ്രകാശ വിപരീതമായൊരു ഭാവത്തിൽ അതിനിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സൃഷ്ടി, സ്ഥിതി, പ്രളയം. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഈശ്വരൻ സാക്ഷിയാണെന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, ഞാൻ സാക്ഷിയല്ല, ഞാനെന്താണ്, ഞാനിതിനെ അറിയുന്നു, എൻ്റെ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ഞാൻ ഈ വിഷയങ്ങൾ അറിയുമ്പോൾ എന്താണ്, ഞാൻ ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുകയാണ്. എനിക്കിതിൽ നിന്നെല്ലാം മാറി സ്വതന്ത്രമായി അസംഗനായി സാക്ഷിയായി നിൽക്കാൻ കഴിയുന്നില്ല. ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരൻ സൃഷ്ടിയായാലും സ്ഥിതിയായാലും സംഹാരമായാലും എന്താണത്, കേവല ചൈതന്യ സ്വരൂപനായതുകൊണ്ട് അത് സർവസാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു. അതിനോടൊന്നും അതിനെ ഒന്നും ബാധിക്കുന്നില്ല, അത് ഒന്നിനെയും ബാധിക്കുന്നില്ല. ആ സർവസാക്ഷിയായിരിക്കുന്നതാണ് തന്റെയും വാസ്തവ സ്വരൂപമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഈശ്വരൻ്റെതായ പ്രത്യേകിച്ചൊരു മഹത്വത്തെ നമ്മളെ ബോധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. ഈശ്വരൻ്റെ എന്തും മഹത്വമുണ്ടോ ആ മഹത്വമെല്ലാം എന്താണ്, ആ തത്വത്തോട് അഭിന്നമായിരിക്കുന്ന തന്നിലുമുണ്ട്. തന്നിലില്ലാത്തൊരു മഹത്വം ഈശ്വരനോ ഈശ്വരനില്ലാത്തൊരു മഹത്വം തന്നിലോ ഇല്ല. എന്തുകൊണ്ട്? ഈശ്വരന്റെ മഹത്വം, മഹസ് മഹിമ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സ്വരൂപമായിരിക്കുന്ന ആ പ്രകാശമാണ്, ആത്മപ്രകാശമാണ്. അതിനെ വെളിപ്പെടുത്താൻ, നേരിട്ട് വെളിപ്പെടുത്തുന്നതാണ് ഇത് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം വളച്ച് പറഞ്ഞുതരാമെന്നാണ് അടുത്ത് പറയുന്നു. കർമാപേക്ഷയാന്തു ബ്രഹ്മണീക്ഷിതൃത്വശ്രുതേഹ സുതരമുപന്ന. ഇനി പറയണല്ല, ഈശ്വര സങ്കല്പിച്ചു, ഞാൻ സങ്കല്പിച്ചു, ഞാൻ സങ്കല്പിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മുമ്പിൽ വന്നാലേ എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒരു വിഷയരൂപത്തിലുള്ള ഒരു കർമ്മം അവിടെ വേണം. അതുകൊണ്ട് ഈശ്വരൻ സങ്കല്പിച്ചു എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നത് ജ്ഞാനമായിരുന്നു. അതിൻ്റെ പ്രകാശമെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വൈഭവമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് തേജസ്സാണ്, പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹസ്സാണ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അവിടെ ഒരു കർമ്മം കൂടി ഉണ്ടായിരുന്നു എന്ന് കരുതണമെന്ന് നിർബന്ധമാണെങ്കിൽ പറയുന്നു, എന്നാൽ അത് മനസ്സിലാക്കി തരാം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. എങ്ങനെയെങ്കിലും തലക്കകത്ത് കയറിയാൽ മതി എന്നാണ് പറയുന്നത്. കർമാപേക്ഷ ബ്രഹ്മണി ഈക്ഷിതൃത്വശ്രുതേഹ സുതരമുപന്നാഹ. അങ്ങനെ പറയണമെങ്കിൽ സങ്കല്പിച്ചു എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനർത്ഥമുണ്ട്. അല്ലെങ്കിൽ പറയുന്നതാണ് അതൊരർത്ഥമില്ല, അത് സ്വയം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല എന്നാണ്. കാരണം നമ്മളിലിരിക്കുന്ന അനർത്ഥങ്ങളെല്ലാം ഈശ്വരനിൽ ആരോപിച്ചു കഴിഞ്ഞാൽ ഈശ്വരനും അർത്ഥം വരത്തുള്ളൂ. നമ്മുടെ ചിന്തയ്ക്കുള്ള അനർത്ഥങ്ങളെല്ലാം എന്താണ്, ഈശ്വരനിലും കൊണ്ടുവരണം. അങ്ങനെ ചിന്തിച്ചു നോക്കാമെന്നാണ് പറയുന്നത്. കർമ്മ അപേക്ഷായന്തോ ബ്രഹ്മണി ഈക്ഷിതൃത്വ ശ്രുതേഹ സുദ്ര ഉപന്നാഹ. ബ്രഹ്മ സങ്കല്പിച്ചു എന്ന് പറയുന്ന ശ്രുതി എല്ലാം വളരെ യുക്തിയുക്തമായി തീരും. എന്താണ്, അവിടെ ഒരു കർമ്മത്തെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഒരു വിഷയത്തെ സങ്കല്പിച്ച എന്താണ് ആ വിഷയം അത് പറയുന്നു. കിം പുനസ്തത് കർമ്മ, ആദ്യമില്ല എന്ന് പറഞ്ഞു പിന്നീട് ഉണ്ടെന്ന് പറയുന്നതായിട്ടുള്ള കർമ്മം ഏതാണ്? ഈശ്വരന്റെ പ്രകാശ സ്വരൂപമായിരിക്കുന്ന പ്രകാശം തന്നെയാണ് അവിടെ പ്രകാശിച്ചുകൊണ്ടിരുന്നത്. രണ്ടു തരത്തിൽ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഇത് തന്നെയാണ് ഈ പ്രളയത്തെ കുറിച്ച് പറയുന്നത് തന്നെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സുഷുപ്തിയെ കുറിച്ച് പറയുന്നത്. സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ലേ പല ഭാഗങ്ങളിലും, സ്വം അഭീതോ ഭവതി സ്വം അവിഗതോ ഭവതി. അവിടെ വേറിട്ട് നിൽക്കുന്ന ഒരു ഭാവം തന്നെ ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ട്? അവിടെ പറഞ്ഞു ഏകത്വാത് അദ്വൈത്വാത് ദ്വിതീയം വസ്തുന്തരം നാസ്തി. ബൃഹദാരണ്യത്തിലൊക്കെ പറഞ്ഞു മറന്നുപോരു. അപ്പൊ അത് ഏകനായി പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രകാശം തന്നെ അതിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. വിശേഷിച്ചവിടെ ഒരു സങ്കല്പത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെപ്പോലെ ഒരു ചെറിയ ഒരു സങ്കല്പം കൊണ്ടൊരു വലിയ കാര്യം ചെയ്യുന്ന ആളല്ല ഈശ്വരൻ. ആ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ആ തത്വത്തിൽ പ്രകാശിക്കുകയാണ് സൃഷ്ടി, സ്ഥിതിയും സംഹാരമെല്ലാം ഏത് സമയത്ത്. അപ്പൊ അതിനെ പിന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സങ്കല്പം, സംഹരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സങ്കല്പം, അങ്ങനെയുള്ള അനിത്യമായ ജ്ഞാനങ്ങളെ ആശ്രയിച്ചിട്ടല്ല ഈ ജഗസൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്നത്. അത് നിത്യജ്ഞാനമാണ്, നിത്യജ്ഞാന സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആശങ്കകളെല്ലാം തീരേണ്ടതാണ്. അതല്ലാതെ തീരുന്നില്ല, അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പറയും എന്താണ്, അവിടെ എന്തോ ഒന്നുണ്ടായിരുന്നു ആ സങ്കല്പത്തിന് വിഷയമായിട്ട്. എന്താണത്? കിംപുനസ്തത് കർമ്മ, എന്തായിരുന്നു അവിടുത്തെ വിഷയം? പറയുന്നു യത് പ്രാഗുത്പത്തെ ഈശ്വരജ്ഞാനസ്യ വിഷയബോധി, ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഈശ്വരജ്ഞാനത്തിന് വിഷയമായി എന്താ അവിടെ ഉണ്ടായിരുന്നത്? വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ആ വിഷയം എന്താണെന്നൊന്ന് മനസ്സിലാക്കിത്തരണം. നിങ്ങൾ എങ്ങനെ സങ്കല്പിക്കും? നമ്മുടെ യുക്തി ചെന്ന് എത്താൻ പറ്റാത്തടത്താണ് വാസ്തവത്തിലുള്ള സത്യം. പക്ഷേ അതിനെ യുക്തി കൊണ്ട് മനസ്സിലാക്കണമെന്ന് വാശി പിടിച്ചാലോ? അപ്പോൾ യുക്തിക്ക് സമാധാനമായി ഒരു യുക്തിയെ പറയും, അതാണ് ഈ പറയുന്നത്. കർമാവേഷായാന്തോ പുനസ്തത്കർമ്മ യത് പ്രാഗുത്പത്തെ ഈശ്വരജ്ഞാനസ്യ വിഷയബോധി ഇതി പറയുന്നു. തത്വ അന്യത്വാഭ്യാനർവചനീയേ നാമരൂപേ അഭ്യാകൃതി വ്യാചികീർഷിത ഇതി ബ്രൂമഹ. എന്നാ പിന്നെ ഇങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുക. അടിക്കുന്ന വഴി നടന്നില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കുക, അതാ പറയുന്നു. ഇങ്ങനെ പറയാം, എന്താണോ ഈശ്വരൻ അവിടെ സങ്കല്പിച്ചു, അവിടെ സങ്കല്പിക്കാൻ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയത്തെ എന്താ പറയുന്നത്? അവ്യാകൃതം എന്നാ പറയുന്നു. അങ്ങനെ ഒന്നിനെ കൂടെ അംഗീകരിക്കുക, അവ്യാകൃതം. എന്താണ് അവ്യാകൃതം എന്ന് പറയുന്നത്? വ്യാചികീർഷിതേ നാമരൂപേ. അവ്യാകൃതമായിരുന്ന നാമരൂപങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ വ്യാകൃതമാണ്. വ്യാകൃതം എന്ന് പറയുമ്പോൾ അനുഭവത്തിന് വിഷയമാകുന്നു, അതാണ് വ്യാകൃതം. അഭ്യാകൃതം എന്ന് പറയുന്ന അങ്ങനെ അനുഭവത്തിന് വിഷയമാകാത്ത, അനുഭവത്തിന് വിഷയമാകുന്ന എന്താണ്? നാമരൂപങ്ങൾ. അപ്പൊ അനുഭവത്തിന് വിഷയമാകാത്ത എന്താണ്? നാമരൂപങ്ങൾ. അപ്പൊ അനുഭവത്തിന് വിഷയമാകാത്ത നാമരൂപങ്ങൾ എന്നാൽ അനുഭവത്തിന് വിഷയമാക്കണമെന്ന് ആഗ്രഹിച്ചു എന്നെടുക്കുക ഈ ക്ഷണത്തെ, ആ സങ്കല്പത്തെ. കാരണം ആഗ്രഹം എന്ന് പറയുന്നത് സങ്കല്പമാണ്. ഈ പൽപ്പായസം കുടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമാണ്, എൻ്റെ മനസ്സിൽ ഒരു ബോധമാണ്, ഒരു അറിവാണ്. അത് നമ്മളൊരു പേര് കൊടുക്കുന്നു എന്നേ ഉള്ളൂ, ഇച്ഛ എന്ന് പറയും. പക്ഷെ അത് അറിവാണ്, ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അറിവാണ്. അതുപോലെ ഇവിടെ ഈശ്വരന് ഒരു അറിവുണ്ടായിരുന്ന സങ്കല്പിക്കുക. അറിവ് എന്തായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? കാരണം ഇത് പ്രളയകാലത്തെ കുറിച്ച് പറയുന്നു. അവിടെ വെളിപ്പെടാതിരുന്ന നാമരൂപങ്ങൾ വെളിപ്പെടണം എന്നാണ്. ആ നാമരൂപങ്ങൾ എന്താണ്? അപ്പൊ വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ലാത്തതിനെങ്ങനെയാണ് നാമരൂപം എന്ന് പറയുന്നത്? വെളിപ്പെട്ടാലേ ഒന്നിനെ നാമരൂപം എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു നാമരൂപം ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റും? നാമരൂപങ്ങളാണ് വെളിപ്പാട്, വെളിപ്പെടുക എന്ന് പറയുന്ന നാമരൂപങ്ങളാണ്. അപ്പം അങ്ങനെ വെളിപ്പെടാത്ത നാമരൂപങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ മനസ്സിലാക്കും അത്? അങ്ങനെ എന്നവിടെ ഒന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ പ്രയാസമാണ്. പിന്നെ ഇല്ലാത്തതിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ആകാശ കുസുമോ എന്ന് പറയും പോലെ എന്ന് പറയാനും പ്രയാസമാണ്. ഇല്ലെന്ന് പറയാനും വയ്യ. എന്ന് പറഞ്ഞാൽ എന്താ? യുക്തി കൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ സമർത്ഥിക്കാൻ പറ്റില്ല. യുക്തി കൊണ്ട് ഏതെങ്കിലും ഒന്നിന് ഉണ്ടെന്നോ ഇല്ലെന്നോ സമർത്ഥിക്കണമെങ്കിൽ അത് ജാഗ്രതയിലേ സാധിക്കും. ജാഗ്രത വിഷയങ്ങളെ സംബന്ധിച്ച് അത് പറയാൻ പറ്റും. ഇവിടെ എന്താണ്? പ്രളയമാണ്, എല്ലാ കർണങ്ങളും വിലയിച്ചിരിക്കുന്നു സുഷുപ്തി പോലെ. അതിന് മുമ്പ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. സുഷുപ്തിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ഉണ്ടെന്നോ ഇല്ലെന്നോ സമർത്ഥിക്കാൻ സാധ്യമല്ല. നമ്മൾ പറയുന്നത് തത്വ അന്യത്വാഭ്യാം അനിർവചനീയെ. തത്വം അത് സത്താണ് എന്ന് നിർവചിക്കാൻ പറ്റില്ല. എന്നാൽ അത് അസത്താണ്, ഇല്ലാത്തതാണ് എന്ന് നിർവചിക്കാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ നിശ്ചയിക്കാം. നിർവചിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയനം ബോധിക്കുക, അതാണ് നിർവചനം. നിശ്ചയരൂപത്തിൽ വചിക്കുക, പറയുക എന്ന് പറഞ്ഞാൽ എന്തിനാ പറയുന്നത്? ബോധിക്കാൻ വേണ്ടി. അപ്പോൾ നിർവചിക്കുക എന്ന് വെച്ചാൽ നിശ്ചയമായി ബോധിക്കുക. അപ്പോൾ നിശ്ചയമായി പറഞ്ഞാൽ കേൾക്കുന്നവൻ നിശ്ചയമായി ബോധിക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, ഇവിടെ ശ്രോതാവ് വക്താവിനോട് ചോദിക്കുകയാണ്, അവിടെ ആ സമയത്തുണ്ടായിരുന്ന നാമരൂപങ്ങളെന്ന് പറയുന്ന എന്താണ്? സങ്കല്പിക്കാൻ എന്ത് വേണം? എന്തെങ്കിലും വേണം, കുറഞ്ഞ പക്ഷം നാമരൂപങ്ങളെങ്കിലും വേണം. അവിടെ ഏത് നാമരൂപങ്ങളെയാണ് സങ്കല്പിച്ചത്? പറയുന്നു അത് അവ്യാകൃതം, പ്രകടമാകാം. അപ്പം പ്രകടമാകാത്ത ഒന്നും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇല്ലാതിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അതും പറ്റത്തില്ല. അപ്പൊ തത്വ അന്യത്വഭ്യാം തത്വം സത്തെന്നോ അസത്തോ എന്നോ നിശ്ചയിക്കാൻ കഴിയാത്തത്, നിർവചിക്കാൻ കഴിയാത്തത്. എന്നാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിർവചിക്കാൻ കഴിയാത്തത്? അത് അവ്യാകൃതമായിരിക്കുന്നുണ്ട്. അതെന്താണത്? നാമരൂപങ്ങൾ എന്തിനങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്നു? കാരണം നിങ്ങൾക്ക് നിർബന്ധം കൂടി ഇത് സങ്കല്പിക്കണമെങ്കിൽ അതിനൊരു വിഷയം വേണം. ശരി, ഇവിടെ സങ്കല്പിക്കുന്നിടത്തെല്ലാം വിഷയമുണ്ട്. വിഷയം കൂടാതെ ആര് സങ്കല്പിക്കുന്നില്ല. എന്നാൽ ഈ സങ്കല്പം ആരംഭിക്കുന്നതിന് മുമ്പ് ആ പ്രളയാവസ്ഥയിലും സങ്കല്പിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വിഷയം എന്താണ് പറയുന്നു? അതിന്റെ വിഷയത്തെ ഇങ്ങനെ പറയാൻ പറ്റും, ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്തതും പ്രകടമാകാത്തതുമായ, എന്നാൽ ഏതൊന്നിനെയാണോ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെയുള്ള ഒന്ന് അതിനെ സങ്കല്പിച്ചു, അങ്ങനെയുള്ള നാമരൂപങ്ങളെ സങ്കല്പിച്ചു എന്നർത്ഥം. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ എന്താണ്? അറിയില്ല എന്നർത്ഥം. അതാണ് ഉണർന്നതിന് ശേഷം നമ്മൾ പറയുന്നത് ഒന്നും അറിയത്തില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ അറിയില്ലെന്നാ എന്റെ താല്പര്യം. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞില്ല. അതാണ് അറിയില്ല എന്ന് പറയുന്നത് എന്റെ താല്പര്യം. അത് ഇവിടെയും അത് തന്നെ പറയുന്നു. ഒന്നുകിൽ അവിടെ എന്താണ്? ആ പ്രകാശത്തെ നിത്യജ്ഞാനമായി സ്വീകരിക്കുക. ആ നിത്യജ്ഞാനത്തിൽ എന്താണ്? എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു, സൃഷ്ടി സ്ഥിതിയും എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. അതാണ് ഈക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈശ്വരൻ എന്താണ്? ആ ജ്ഞാനപ്രകാശത്തോടുകൂടിയവനായി എപ്പോഴും ഇരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എന്തായി? ഈശ്വരന്റെ സ്വയം പ്രകാശ സ്വരൂപം എന്താണ്? അത് തന്നെയാണ് തന്റെയും സ്വയം പ്രകാശമായ സ്വരൂപം. പ്രപഞ്ചത്തിന്റെ സ്വയം പ്രകാശമായ സ്വരൂപം അത് തന്നെ. അതിലാണ് ഈ നാമരൂപങ്ങളെല്ലാം പ്രകടമാകുന്നതും അസ്തമിക്കുന്നതും എന്നൊക്കെ ഗ്രഹിക്കാൻ പറ്റും. അല്ലാതെ കുറച്ചുകൂടി താർക്കിക ബുദ്ധിയോടുകൂടി, വ്യാകരണ ബുദ്ധിയോടുകൂടി അതിനെല്ലാം സമാധാനിപ്പിച്ചുകൊണ്ട് പരമാർത്ഥത്തെ അറിയണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം എവിടെ ചെന്നെത്തും? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യാത്ത അവസ്ഥ ചെന്നെത്തും. തത്വന്യത്വാഭ്യാം അനുവചനീയേ നാമരൂപേ അവ്യാകൃതേ വ്യാചികീർഷിതേ, ഇതാണ് അവിടുത്തെ കർമ്മം. എത്ര വ്യാഖ്യാനിച്ചാലും ആ കർമ്മം വെളിപ്പെടുത്തില്ല. ആ കർമ്മത്തെ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാല് വാക്കുകളും പറഞ്ഞത്. എന്താണ്? തത്വന്യത്വാഭ്യാം അനുവചനീയേ ഒരു പദം, നാമരൂപേ രണ്ടാമത്തത്, അവ്യാകൃതേ മൂന്നാമത്തത്, വ്യാചികീർഷിതേ. ഇത് എല്ലാം ഇതെന്താണെന്ന് നോക്കിയാൽ ആകാശ കോടാലിന്നേ ഉള്ളൂ, ഇതിനൊരർത്ഥമില്ല. എന്താണ് ആ കർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല, പറയാൻ പറ്റത്തില്ല. എന്താണ്? ഒരു വസ്തുവിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താ വസ്തുവിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകുന്നു? അറിയില്ല എന്ന് ചുരുക്കം. അത് പറ്റത്തില്ല, അതിനെ വ്യക്തമാക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? അതിന്റെ പരമാർത്ഥത്തെ ഗ്രഹിക്കുക. പരമാർത്ഥം എന്താണത്? സ്വയം പ്രകാശിക്കുന്ന ചൈതന്യമായിരുന്നു, അതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുക എന്നാണ്. അതുകൊണ്ട് ഒന്ന് സ്വീകരിക്കുന്നതാണ്, അത് ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുക. അത് എളുപ്പമാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.